ഗ്രന്ഥസ്യ നിയത്വരു വിഭാഗം അസത്യം പ്രകാരുഹു പരസ്യൈവ ഇതി. വൃദ്ധൻ ഉമ്മച്ചയുടെ അറിവാണ് ഞാൻ വയസ്സെന്നുള്ള ജ്ഞാനിക്ക് ജ്ഞാനസമ്പന്നനായ ജ്ഞാനി നമ്മുടെ വൃദ്ധൻ എന്ന് പറയുന്ന വാക്കിന് വയസ്സനം നടത്തുന്നില്ല. ജ്ഞാനി ഞാനുണ്ടായ വൃദ്ധൻ ഞാനുണ്ടായ ചെറുപ്പക്കാരനായാലും കുഴപ്പമില്ല. എഴുതിയിരിക്കുന്ന അർത്ഥം തെറ്റാണ്. വിശ്വം വിയത് മനവിവാഹം ആകാശത്തിലെ മനം പോലെ അതിനെന്ന് പറഞ്ഞാൽ മതി. മാറ്റേണ്ടി അസത്യം പുത്രികാരും അസത്യമായ പുത്രിക എന്ന് വെച്ചാൽ പാവം, പുത്രികാരും എന്ന് വെച്ചാൽ പാവം. ബാലസ്യം ബാലന് വിപരിയം ഇവിടെ സത്യമായി തോന്നുന്നത് പോലെ ഉദ്ദേശിച്ചാണ് വിപരീതം. വെച്ചാൽ മറിച്ചതെന്ന് പറഞ്ഞ അസത്യം ബാലന് മറിച്ചു തോന്നും, എന്നുവെച്ചാൽ സത്യമായി തോന്നും. വിപരീതം എന്ന് വെച്ചാൽ മറിച്ചെന്ന് അതുപോലെ സത്യമായി ഒരു കുട്ടിയുടെ കയ്യിൽ പാവ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി ആ പാവയെ തന്നെ പോലെ ഒരു കുട്ടിയായി കാണും. എന്നുവെച്ചാ അത് പാവയെന്നല്ല അത് കാണുന്നത്, എന്നെ പോലെ തന്നെ ആയിരുന്നൊരു കുഞ്ഞായിട്ട് അതിനെ കാണും, സത്യമായി കാണും. അപ്പോ ഈ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് വിപരീതമായിട്ടാണ്. ഇവിടെ പറയുന്ന സിദ്ധാന്തം എന്താണ്? ഞാനിക്ക് ഈ പ്രപഞ്ചം ഞാനീ പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്നതാണ്. ഞാനീ പ്രപഞ്ചത്തെ അസത്യമായി അറിയുന്നു. ഇതാണ് ഇവിടുത്തെ സിദ്ധാന്തം. അപ്പൊ ഞാനീ പ്രപഞ്ചത്തെ അസത്യമായി പറയുന്നു പറയുമ്പം സാധാരണ ഉദാഹരണം കൊടുക്കുന്ന എന്താണ്? മരു മരീചിക പോലെ മരു മരീചികയെ കാണുന്നത് പോലെ മരുമരീചിക അസത്യമായി അറിയുന്ന പോലെ എന്നൊക്കെയാണ് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ വിപരീത ഉദാഹരണം കൊടുക്കുന്നതാണ്. സത്യത്തെ അസത്യമായി കാണുന്നതിന്റെ ഉദാഹരണം സിദ്ധാന്തത്തിന് എന്താണോ അസത്യത്തെ സത്യമായി പ്രപഞ്ചം അസത്യമായി കാണുന്നു. പ്രപഞ്ചം വാസ്തവത്തിൽ അജ്ഞാനിക്ക് സത്യമായി കാണുന്നു. പ്രപഞ്ചം സത്യമാണെങ്കിൽ ഈ തത്വങ്ങളൊന്നും ആർക്കും അറിയാത്തവരാണ്. അജ്ഞാനി എന്ന് വെച്ചാൽ അദ്വൈത തത്വം അറിയാത്തവരാണ്. അവൻ ഈ പ്രപഞ്ചത്തെ സത്യമായി കാണുന്നു. അതിന്റെ സ്ഥാനത്ത് ജ്ഞാനി അതേ പ്രപഞ്ചത്തിൽ അസത്യമായി അറിയുന്നു. കുട്ടി ഭാവയെ അസത്യമായിട്ടല്ല അറിയുന്നത്, സത്യമാണ്. അത് എന്ത് ചെയ്യുന്നതാണോ, ഭാവ വാസ്തവത്തിൽ അസത്യമാണ്, പക്ഷെ കുട്ടിയത് സത്യമായിട്ടാണ്. പാവാന്ന് പറയുന്നത് കുഞ്ഞല്ല, പക്ഷെ ഒരു കുട്ടി അതിനൊരു കുഞ്ഞായി കാണും. അപ്പൊ അതിന് സത്യമായി കാണും. പ്രപഞ്ചം എന്ന് പറയുന്നത് ബോധമില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. തത്വജ്ഞാനി അതിനെ അസത്യമായി കാണും. അപ്പം രണ്ട് വിപരീതമാണ്. ഒരിടത്ത് ഒരാളിന്റെ സത്യത്തെ അസത്യമായി കാണുന്നു എന്നുള്ളതാണ് സിദ്ധാന്തം. ഇതിനെ കുറിച്ച് ഉദാഹരണം എന്താണ്? ഇവിടെ കൊടുത്ത ഉദാഹരണം എന്താണ്? കുട്ടി ഭാവയെ സത്യമായി അറിയുന്നു. രണ്ടുമുള്ള വ്യത്യാസം മനസ്സിലാവും. സിദ്ധാന്തം സത്യമായി അറിയുന്നതല്ല, പിന്നെ എങ്ങനെ അറിയുന്നതാണ്? സിദ്ധാന്തം എന്താണ്? സത്യമായി അറിയുന്നതാണ്. അസത്യമായി അറിയുന്നതാണ് സിദ്ധാന്തം. സിദ്ധാന്തം കൊടുത്തിരിക്കുന്നത് എന്താണ്? സത്യമായി അറിയുന്നു. അങ്ങനെ ഒരു ഉദാഹരണം കൊടുത്തത്. അവിടെ പ്രപഞ്ചത്തെ എങ്ങനെയാണോ ഈ തത്വബോധമില്ലാത്തവര് അറിയുന്നത്, അതിന് ഉദാഹരണമാണ് താഴെ. തത്വബോധമില്ലാത്തവര് പ്രപഞ്ചത്തെ എങ്ങനെ കാണുന്നു, സത്യമായി പറഞ്ഞു. അപ്പോ ഒരു റബ്ബറിന്റെ പാവയെ കുട്ടി എന്ത് ചെയ്യുന്നു, സത്യമായി കാണും. കാരണം ബോധമില്ലാത്തതിന്റെ അവസ്ഥ. ഈ വിപരീതമായ ഉദാഹരണങ്ങൾ ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാവും. സത്യബോധമില്ലാത്തവരുടെ സ്ഥാനത്ത് എന്ത് ചെയ്യുന്നു, എന്താണ് പറഞ്ഞ അസത്യമായ ഭാവി. ഭാവിയെ സംബന്ധിച്ചാൽ ശരിയാണ്, കുഞ്ഞല്ല, പക്ഷെ കുട്ടി അതിനെ കുഞ്ഞായി കാണും, സത്യമായി കാണും. അതുപോലെയാണ് തത്വബോധമില്ലാത്ത മനുഷ്യരുടെ പ്രപഞ്ചത്തെ കാണുന്നത്. പക്ഷെ മേളി പറഞ്ഞിരിക്കുന്ന സിദ്ധാന്തം ആൾക്കാരുണ്ട്. സിദ്ധാന്തം എന്താ പറയുന്നത്? തത്വജ്ഞാനി പ്രപഞ്ചത്തെ അസത്യമായി കാണുന്നു. അപ്പൊ ഈ രണ്ടും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണം കൊടുക്കുന്നത്. ഈ രണ്ടു കാര്യങ്ങളായി കാണുന്നു, തത്വജ്ഞാനിയുടെ അനുഭവം അല്ലെങ്കിൽ അറിവും, തത്വജ്ഞാനം ഇല്ലാത്തവന്റെ അറിവ്. തത്വജ്ഞാനിയുടെ അറിവ് ആദ്യം നേരിട്ട് പറഞ്ഞു, തത്വജ്ഞാനം ഇല്ലാത്തവന്റെ അറിവ് രണ്ടാമത് പറഞ്ഞു. ഈ കുട്ടി എന്ന് പറയുന്നത് തത്വജ്ഞാനം ഇല്ലാത്തവർക്ക് അസത്യത്തെയൊക്കെ സത്യമായി എഴുതുന്നു. അപ്പൊ ഞാനി അസത്യമായി അറിയുന്ന പ്രപഞ്ചത്തെ എന്താ അറിയുന്നു, ലോകമല്ല. തത്വജ്ഞാനി വഴി ഈ ലോകരെല്ലാം പ്രപഞ്ചത്തെ ഭാവയെ സത്യമായി. പക്ഷെ തത്വജ്ഞാനി അങ്ങനെയല്ല, തത്വജ്ഞാനി അതിനെ മനസ്സിലാക്കാൻ ഈ പദ്യത്തിന്റെ സാരം സ്വഭാവം ഉയർത്തനങ്ങ ഉയർത്തനം പോലെ ആകാശം ഉയർത്തനം എന്ന് പറയുന്നത് ആകാശത്തിലെ വന ഗണം ആകാശത്തിലെ വന എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നേരത്തെ വന്നാൽ മതി ഏതാളം അപ്പൊ ഞാൻ വിശദീകരിച്ചത് ഒരുപാട് ഓർമ്മയുണ്ട. ഒരുപാട് വിശദീകരിച്ചത് ഇത് തന്നെയാണ്. വേതാള നഗരം തന്നെയാണ് ഉയർത്താണ്. എന്തുകൊണ്ട് നമ്മുടെ ഒന്നും എന്നുള്ള കാര്യമോ അത് വിശദീകരിച്ചു. എന്തുകൊണ്ടായി നമ്മളെ അന്ന് ഇത് കേട്ട ആരുണ്ടെങ്കിലും ഒരു കാലത്ത് സംഭവിക്കാത്ത കാര്യം സംഭവിച്ചു പോട്ടോളെ. ഇറ്റാലിയൻ ഭാഷയാണ് ഞാൻ കേട്ടിട്ടാണോ മനസ്സിലായോ കിട്ടാതോ അത് എല്ലാവർക്കും ഉണ്ടാവും. എനിക്കുണ്ട്, എനിക്ക് ഡോക്ടർ പോയി കണ്ട് പരിശോധിച്ചു. ചെറിയ കുറവാണ്, അത് പ്രായം കൊണ്ട് സംഭവിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല. പ്രായം കൂടിക്കൂടിയാണോ നിങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ ശേഷി കുറഞ്ഞു വന്നത്? ഈ കേട്ട നിശബ്ദമൊന്നും ഉറപ്പൊന്നും വിളിച്ചെടുക്കുന്നു. വിളിച്ചാൽ നമ്മുടെ ബ്രെയിനിന്റെ കുഴപ്പമുണ്ടാവാം, നമ്മുടെ കണ്ണപുറത്തിൽ എന്തെങ്കിലും പഴക്കം സംഭവിച്ചാവാം, എന്തെങ്കിലും പ്രായം കൂടുന്നതിന്റെ വ്യത്യാസം. അതുകൊണ്ടാണ് എന്തെന്നതിന് വേണ്ടി ചോദിക്കേണ്ടത്. അവരൊരു ന്യൂനതയായി കാണരുത്, അതിനൊരു യാഥാർത്ഥ്യമായി കണ്ട ഡോക്ടർ കാണുന്നതിന് മടിക്കുന്നത്. ഡോക്ടർ പറയുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞൊന്നും വേണ്ട, എന്നോടങ്ങനെ പറഞ്ഞു. ഞാനതിന് മരുന്ന് കഴിഞ്ഞു വീട്ടിലെന്തെങ്കിലും അവർക്കൊരു ടെസ്റ്റ് ഉണ്ട്. ടെസ്റ്റ് എടുക്കുമ്പോ എത്ര പെർസെന്റായി കുറവുണ്ടെന്ന് പറഞ്ഞു. എനിക്കൊരു 10% പറഞ്ഞു. ഈ ഭർത്ത മോർഗാന എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ തണുപ്പുള്ള സ്ഥലം ചിലപ്പോ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഭൂമിയോട് ചേർന്നുള്ള ഭാഗം വളരെ തണുപ്പായിരുന്നു, വളരെ തണുത്ത എയറായി. കുറച്ച് മേളോട്ട് ചൂടോടെ എയറായി. ഹിമാലയത്തിലൊക്കെ തണുപ്പ് കാലത്ത് താമസിക്കുന്ന മാത്രമല്ല, അവിടെ ഈ മലയിടുക്കുകളാണ്, അവിടെ ഭയങ്കര തണുപ്പായിരുന്നു. നമ്മൾ ചേർന്ന് നടന്ന് നടന്ന് മേളോട്ട് ഇന്ന് കഴിഞ്ഞാൽ ചൂടാവും. അവിടെ സൂര്യപ്രകാശം വേണ്ടി വരും. മേളത്തെ വായി ചൂടാവും, താഴത്തെ വായി തണുപ്പായിരിക്കും. പിന്നെ തടാകങ്ങൾ, തടാകങ്ങളുടെ മേളിൽ നല്ല തണുപ്പായി. ചിലപ്പോ അവിടെ ഐസ് കിടക്കും, അല്ലാതെ തന്നെ തണുപ്പായിരിക്കും. മേളിൽ ചൂടാവുമ്പോഴത്തേക്കും ലൈറ്റിന്റെ റിഫ്രാക്ഷൻ സംഭവിക്കും. റിഫ്രാക്ഷൻ സംഭവിക്കുമ്പോ ഈ ഇതിന്റെ ഇവിടെയാണ് ഈ സംഭവിക്കുന്ന അതിന്റെ അടുത്തുള്ള വനങ്ങളുടെ ഒരു പ്രതിച്ഛായ നമ്മുടെ ചക്രവാളത്തിന്റെ മേളായിട്ട് കാണും. ഞാൻ ആകാശത്ത് കാണുന്നത് ഒരു ടൗൺഷിപ്പിന്റെ ഇതൊരു മേളിൽ കാണും. കൂടുതലും കാണുന്നത് ഇങ്ങനെ തണുപ്പുള്ള സ്ഥലങ്ങളാണ്, കടാകങ്ങളെടുത്ത് കൂടുതലാണ്. കാരണം കരയിൽ കാണുന്ന പ്രതിയുമ്പോ അല്ലേ ഇതും ആകാശത്തിലാണ്. പ്രകാശത്തിന് റിഫ്രാക്ഷൻ ഉള്ളതുകൊണ്ടും ഈ അറ്റ്മോസ്ഫിയറൊക്കെ ലെൻസ് പോലെ നടത്തിയിരുന്നുകൊണ്ട് വരുന്ന പ്രകൃതി തന്നെ കാണുന്ന പ്രതിഭാസമുണ്ട്. കൂടുതലും കാണുന്നത് ആർട്ടിക് അന്റാർട്ടിക് പ്രദേശങ്ങളാണ്. അവിടെ ഈ ഇത് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് മനോഹരമായ കാഴ്ചയാണ്. കൂടുതൽ തണുപ്പുള്ള സ്ഥലമുണ്ട്. ഇത് ദർശനമാണ് രണ്ടുകൊണ്ട് ഈ ഉദാഹരണം വന്നു എന്ന് പറയുന്നത് ഞാൻ ഉദാഹരണം പറഞ്ഞു. എന്തുകൊണ്ടാണ് വാസിഷ്ഠത്തിന് ഉദാഹരണം കൊണ്ടാണ്? വാസിഷ്ഠത്തിന് എന്തുകൊണ്ട് ഈ ഉദാഹരണങ്ങൾ ധാരാളം വരുന്നു? അതിനും കാരണം പറഞ്ഞു. കാശ്മീരി പണ്ഡിതനാണെന്ന് കാശ്മീരിലെ പ്രതിഭാസം എന്തുകൊണ്ട് അവിടെ തണുപ്പുകൾ, തണുത്ത തടാകങ്ങളുണ്ട്, തണുത്ത ഭൂപ്രദേശമുണ്ട്, ആയുസ്സുണ്ട്. അപ്പൊ അവിടെ സൂര്യപ്രകാശം വേണ്ടടിക്കുമ്പോ ഇത്തരത്തിലുള്ള ഏറ്റാമൂർത്തങ്ങളുടെ പ്രതിഭാസം. ഇത് ഇറ്റാലിയൻ ഇങ്ങനൊരു പേര് വരാൻ കാരണം ഒന്നും ചോദിച്ചു കഴിഞ്ഞാൽ പഴയകാലത്ത് നാവികർ കടലിൽ സഞ്ചരിക്കുമ്പോൾ ദൂര ഈ കടലിന്റെ മേളിൽ കപ്പലുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നതാണ്. അപ്പൊ അവിടെ കപ്പൽ അപകടം നടന്നുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിലും ഈ നാവികർ കരുതുന്ന കപ്പലിന്റെ പ്രേതം സഞ്ചരിക്കുന്നു. പ്രയാസിക്കുകയല്ല, അതിന്റെ വാദങ്ങൾ ബസ്സിലൊക്കെ അവരിൽ നിന്ന് പാട്ട് പാടുന്നതായിട്ട് ഇതെല്ലാം കാണും. നാവികരുടെ മേളിൽ ഇപ്പൊ ഇത്രയും റിയലായിട്ട് അത് കാണും. അപ്പൊ അത് വിചാരിക്കുന്നത് എന്തായാലും കപ്പലിന്റെ പ്രയോഗം ഒരുപാട് കഥകളും നാവികരെ കൊണ്ട് പറയുന്നത് അങ്ങനെയാണ്. ഇങ്ങനെ ഒരു പേര് വന്നു ഇറ്റാലിയൻ അവരുടെ ഭാഷയിൽ. അപ്പോ കടലിനും ഇത് സംഭവിക്കാം, കരയിലും സംഭവിക്കാം. പണ്ടതൊന്നും അറിയില്ലായിരുന്നു, അറിയില്ലാത്തോണ്ട് അവരെന്താ കാര്യം കപ്പലിന്റെ പ്രയോഗം, കടലിൽ ആണ്ടുപോയ കപ്പലിന്റെ പ്രയോഗം ആൾക്കാരോടും കാരണം മനുഷ്യരോടും കൂടി മറിച്ച് അന്ധവിശ്വാസങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നു. പുറമേ കാണുന്നത് ആൾക്കാർ വിശ്വസിക്കാതിരിക്കുന്നത് പ്രയാസം പഴയകാലത്ത് അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത്. എന്താണ് ഇന്ദ്രന്റെ വജ്രം വജ്രമായിരുന്നു കുട്ടിക്കാലത്തെ നമ്മളോട് പറയും. വീട്ടിന്റെ അടുത്തൊക്കെ മിന്നൽ വീശി കഴിഞ്ഞാൽ പറയും ഇന്ദ്രന്റെ വജ്രമാണ്. വീട്ടിന്റെ വലിയ ചാണകപ്പുഴ വലിയ തോളത്തിൽ ചാണകപ്പുഴ ഈ വജ്രായം ചാണകത്തി വീണ് കഴിഞ്ഞാൽ ദോഷമൊന്നും നമ്മുടെ വീട്ടിന് ദോഷം വരത്തില്ല. ചാണകത്തി നമ്മൾ രാവിലെ വൈകുന്നേരം ഇടിവട്ടം കണ്ടിട്ട് രാവിലെ പോയി ചാണകത്തി കണ്ടിട്ട് വജ്രായം കുട്ടികളതൊക്കെ വിശ്വസിക്കും. അമ്മമാർ പറഞ്ഞിരുന്ന കഥകളാണ് വിഗ്രഹം. അവിടെ കഥയും മനുഷ്യന് അന്ധവിശ്വാസം പോകും. ദേവ വേദാള നഗരം യഥ എന്നാണ് പറയുന്നത് വേദാള നഗരം യഥാന്നല്ല, വേദാള നഗരം യഥ. യഥാന്നുള്ള പുള്ളി തിരികെ പോയി വായിക്കണം പണ്ട് താമസിക്കുന്ന ഉറങ്ങുന്നു ശ്രീ താമസിക്കുന്ന വായിക്കുവാണ്. ഇവിടുന്ന് വായിപ്പോ അത് വിട്ട് പിന്നെ അതിനൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ. ഇപ്പൊ വേദാള നഗരം എന്ന് പറയുന്നത് വേദാള നഗരം യഥാന്നുള്ള പുള്ളിയാണ് വേദാള നഗരം ബദാം. ഇത് പുള്ളി പറഞ്ഞതാണ് അവരുടെ മാസിക പുസ്തകം വായിച്ച് ഇങ്ങനെ എന്താണ് ഏത് ഹാജി പുസ്തകം ഗുണംകുടി പുസ്തകം ഗുണം കൂടി വസ്തു ഗുണം കൂടി വസ്താൻ വേറെ പുതിയ ഗുണം കൂടി വസ്താൻ എന്താ പറഞ്ഞു കൊടുത്ത് വേറെ ചെയ്ത് മനസ്സിലായോ? ഇല്ല ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ രണ്ടുപേരെ കാണാൻ പോയിട്ടുണ്ട്. ഞാൻ രണ്ടു തവണ ഈ കണ്ണാരൂപത്തെ ഞാൻ പക്ഷെ അങ്ങനെ കാണാൻ പോയതല്ല, സാഹിത്യത്തിന്റെ ദ്വിഭാഷിയായിട്ട് പോയി നിങ്ങളുടെ അടുത്ത് സംസാരിക്കാൻ വേണ്ടി രണ്ടു തവണ പോയി. 20 വയസ്സുള്ള സമയത്തൊക്കെ ഞാൻ രണ്ടു തവണ പോയി കണ്ടിട്ടുണ്ട്. ഇതേ പറയുന്നത് ഇങ്ങനെയാണ്, ഏതാണ് നഗരം കേട്ടാ വെച്ചാൽ ഇതേ പറയുന്ന എന്റെ ഈ ഗുണമുടി മസ്താന്റെ അടുത്ത് പോയപ്പോ ഗുണമുടി മസ്താനോ പറഞ്ഞുകൊണ്ട് ശിവേരി മഠത്തിൽ എത്ര വർഷം കൂടി ഇവിടെ ചാരാമൂർത്തി പൂജാരിയായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് പോയിട്ട് പത്തിരുപത് കുഞ്ഞുങ്ങൾ കുറച്ചു കാലം താമസിച്ചു. ഇവിടെ നിന്നും ഉണ്ടായിട്ട് ഇരുന്നിട്ടുണ്ടാകാത്ത അനുഭവം ഉണ്ടായെന്നാ പറയുന്നത്. അനുഭവം എന്ന് പറയുന്നത് എന്താണ്? കാര്യം പിന്നെ വേദാന്തങ്ങളെ കാണാൻ തുടങ്ങി. ഈ വേദാന്തങ്ങളെ കാണാൻ തുടങ്ങിയതിനെ കുറിച്ച് പറയുന്നത് നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. നാരായണ ഗുരുവിന് ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് പറഞ്ഞത് വേദാന നഗരം ബദാന്ന് പറഞ്ഞാൽ. അപ്പൊ ആ നാരായണ ഗുരുവിനുണ്ടായ അനുഭവമാണ് എനിക്കുണ്ടായെന്നെങ്കിലും കൂടി പറയുന്നത്. മനസ്സിലായി? അപ്പൊ പുള്ളി ഈ വേദാണങ്ങളെ കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. അത് ശരിയാണ്, പുള്ളിയുടെ അനുഭവമാണ് അതെല്ലാം എന്ന് പറയുന്നത്. പക്ഷെ അതിനെ കുറിച്ച് ഒന്നും പഠിക്കുന്നതിന് ന്യൂറോ സയൻസിലെ ഒരു ശാസ്ത്ര ശാഖ തന്നെയാണ് കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് ഓഫ് ഹാലൂസിനേഷൻ. എന്താണ് ഒരു കാര്യം പറയാൻ കേട്ടാ മനസ്സിലാക്കി. കമ്പ്യൂട്ടേഷണൽ ന്യൂറോ സയൻസ് ഓഫ് ഹാലൂസിനേഷൻ എന്ന് പറയുന്ന ഒരു വിഭാഗം ന്യൂറോ സയൻസിന് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരു ഒരു ബ്രാഞ്ച് ബ്രാഞ്ച് തന്നെയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഉള്ളിൽ ഇത്തരം വേദാളത്തിനെയോ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുന്നത് അവരുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായി? വേതാളം എന്താണെന്ന് ചോദിച്ചത് അത് ഇപ്പൊ എന്താണെന്ന് അറിയണമെങ്കിൽ വിക്രമാദിത്യൻ സീരിയൽ എന്താണ്? വിക്രമാദിത്യ ഒരു വേതാളത്തിൽ വിളിച്ച് തോടി വെച്ചോണ്ടോ? അതിൽ വലിയ ചെവി ഉണ്ടാവും, നീണ്ട മൂക്കുണ്ടാവും, വാരുണ്ടാവും, ഒരു കുട്ടി മനുഷ്യൻ. അതാണ് മലയാളത്തിൽ ഒരു നടൻ കൊണ്ടുള്ളത് അഭിനയിക്കുന്നു. ഒരു പയ്യൻ പ്രായം ഒരു മോഡൽ ഇത്ര ഒക്കെയുള്ള ഒരു പയ്യൻ ഏതാണോ ഇപ്പൊ അഭിനയിക്കുന്നത് ഏതാണോ അപ്പോ അതൊരു സാങ്കല്പിക കഥാപാത്രമാണ്. ഇപ്പൊ മേധാളങ്ങളെ കുറിച്ച് ഇങ്ങനെ പുരാണങ്ങളൊന്നും അവിടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, കഥകളിൽ പറഞ്ഞിട്ടുണ്ട്, അമ്മൂമ്മ കഥകളൊക്കെ. കുട്ടിക്കാലത്തെ നമ്മൾ മനസ്സീകരിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരും കൾച്ചർ അനുസരിച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കൾച്ചറിലാണോ നമ്മൾ കുട്ടിക്കാലത്തെ വളർന്നു വരുന്നത് ആ കൾച്ചർ അനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഹലൂസിനേഷൻസ് അത് ഒരു ശരിയായ സൈക്കോളജി. ഒരു സൈക്കോളജി അല്ലാതെ സിനിമാ കഥയാണ്, ഒരു സൈക്കോളജിയായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഒരു സൈക്കോളജി ഇല്ല. ആ സിനിമയിൽ അത് വളരെ രസകരമാണ്, പക്ഷെ അത് സൈക്കോളജി അല്ല, സൈക്കോളജി. അപ്പോ അതിൽ പറയും ശരിയാണ്, കുട്ടിക്കാലത്തെ നമ്മുടെ മനസ്സിൽ എന്താ പറയുന്നു ഇങ്ങനെയുള്ള കോശങ്ങളെ നമ്മൾ ആവായി തുടങ്ങുന്നു. എന്നിട്ട് നമ്മൾ പിന്നെ എന്താണ് ധ്യാനം പോലെയുള്ള സ്വീകരിക്കുമ്പോ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ കൾച്ചർ എന്താണോ അതിനനുസരിച്ച് ഇത്തരം പാറ്റേൺസ്, അത് നമ്മുടെ മെമ്മറി പാറ്റേൺസ് ആയിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. ഈ പാറ്റേൺസിനെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾ ഹിന്ദുക്കളാണ് ധ്യാനിക്കുകയാണെങ്കിൽ കുട്ടിക്കാലത്തിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കഥ അനുസരിച്ച് നിങ്ങൾ കാണുന്ന മുരുകനെയും ശിവനെയും ദേവിയെയും വിഷ്ണുവിനെയൊക്കെ ഇതൊക്കെ ഹാലൂസിനേഷൻ ആണ്. നിങ്ങളുടെ ബ്രെയിൻ ഉണ്ടാക്കി കാണിക്കുന്ന മിഥ്യാകഥാപാത്രങ്ങളാണ് എന്ന് ഞാൻ പറയുന്നതല്ല. അത് ഇതിനെ കുറിച്ച് പഠിക്കുന്നത് സയൻസിനെ കുറിച്ച് ആദ്യം പറഞ്ഞാൽ അതാണ്. എന്താണ് അതിന്റെ പേര്? കമ്പ്യൂട്ടർ കമ്പ്യൂട്ടേഷൻ ഇതിനെ കുറിച്ച് ശരിക്കും പഠിക്കുന്ന സയൻസ് പറയുന്നതാണ്. ഞാൻ പറയുന്നത് നമ്മുടെ പുസ്തകങ്ങളൊക്കെ പറയുന്നത് ശിവനുള്ളിൽ വരുന്നു, നിങ്ങൾ അത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോ ക്ലെയിം ഉണ്ടാവും. കണ്ടിട്ടുണ്ടായിരുന്നു അത്തരം ക്ലെയിമുകൾ ഉണ്ടാവും. കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന വാസ്തവമാണ്. അതെ അതെ, ഇങ്ങനെ കാണുന്നത് നമ്മുടെ ആ കൾച്ചർ അനുസരിച്ച്. ഇപ്പൊ പറയുന്നില്ലേ ഫ്ലാഷ് ലൈറ്റുകളാണ്. ഫ്ലാഷ് ലൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ മെമ്മറിയിലെ ലൈറ്റിന്റെ പാറ്റേണുകൾ ഒരുപാടുണ്ട്. അത് കുറച്ചുകൂടെ വിശദമായി പറയുന്നു കുറഞ്ഞു കഴിഞ്ഞാൽ. മോസ്റ്റ് മോഡേൺ ന്യൂറോ സയൻസ് വഴിയുന്നത് ഇപ്പോ നമ്മുടെ ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഞാൻ മുമ്പേക്ക് പറഞ്ഞിട്ടുള്ളു, ഒരു പ്രെഡിക്റ്റീവ് മെഷീനാണ്. പറഞ്ഞിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു പറഞ്ഞു ഞാനിപ്പോ ഈ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയും, ഞാൻ നല്ല പരിസര ബോധത്തോടുകൂടിയായിരിക്കുന്ന പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ഞാനിവിടെ ഇരിക്കുമ്പോ എനിക്ക് ഈ മുറിയെ സംബന്ധിച്ചുള്ള ഒരു പൂർണമായ അറിവുണ്ട്. ഈ ചുവരുകള്, ഈ കർട്ടൻ, ഈ തുണികൾ, ഇരിക്കുന്ന ആൾക്കാർ, കസേട്ട, മേച്ച, എന്റെ മുന്നിൽ ഇരിക്കുന്ന പുസ്തകങ്ങള്, ഈ കട്ടിരിക്കുന്ന സ്ഥലം എന്ന് വേണ്ട, സർവനെ കുറിച്ചുള്ള ബോധം എന്റെ ഉള്ളിലുണ്ട് ഇല്ലേ? എന്നാലേ എനിക്ക് ബോധവാനായിട്ടിരിക്കാൻ പറ്റും. ഈ ബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുക എന്ന് പറയുന്നത് മില്ലി സെക്കൻഡുകളെ. മനസ്സിലായി? ഇത് 150 മില്ലി സെക്കൻഡിനകം ഒരു ബോധത്തെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ മില്ലി സെക്കൻഡുകളിൽ നമ്മുടെ ബ്രെയിൻ ഇതിനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നിരന്തരം ബ്രെയിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ ബ്രെയിനിന്റെ ക്രിയേഷൻ ബ്രെയിൻ ദത്താകുന്നതൊരാണെന്നുണ്ടെങ്കിൽ, ബ്രെയിൻ ദത്താകുന്നതൊരു നമ്മുടെ ഉള്ളിൽ ഈ ബ്രെയിൻ ഇങ്ങനെ ഈ ബോധത്തെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനാണ് ബ്രെയിൻ പ്രെഡിക്ഷൻ. അതുകൊണ്ടാണ് ബ്രെയിനെ കുറിച്ച് പറയുന്നത് ബ്രെയിൻ ഒരു പ്രെഡിക്റ്റീവ് മെഷീനാണ്. മനസ്സിലായോ? ബ്രെയിൻ എന്ന് പറയുന്നത് പ്രെഡിക്റ്റീവ് മെഷീനാണ്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഈ ബോധം നിരന്തരം ആ മില്ലി സെക്കൻഡുകൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ ഈ പുസ്തകത്തെ കാണുന്നു എന്ന് വെച്ചു, ഇന്നത്തെ ന്യൂറോ സയൻസ് കൊടുത്തു. പുസ്തകത്തെ കാണുമ്പോഴത്തേക്ക് ഈ പുസ്തകത്തിന്റെ തലകകത്ത് കയറും. ആത്മത്തിൽ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പുസ്തകത്തെ കാണുമ്പോ ഇവിടെ നിന്നുള്ള ഫിസിക്കൽ എനർജി നേരെ എന്റെ റെറ്റിനി പറ്റി, അവിടെ നിന്ന് ന്യൂറൽ ഇമ്പൾസസ് എന്ന് പറയുന്ന എന്റെ വിഷ്വൽ കോർട്ടെക്സിലേക്ക് പോകും. ആദ്യം അത് പോകുന്ന തലാമസിലേക്കാണ്. തലാമസ് എന്ന് പറയുന്ന റിയൽ സ്റ്റേഷൻ, അവിടെ നിന്ന് ഓരോ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വരുന്നതിന് ഏതേതോ അതിന് ഇതിനൊക്കെ വേറെ വേറെ ഭാഗങ്ങളാണ്. അവിടേക്ക് ഞാൻ അങ്ങോട്ടും നിർദ്ദേശിച്ചു. ഈ പുസ്തകമാണെങ്കിൽ ഇതിന്റെ ന്യൂറൽ ഇമ്പൾസസ് എന്റെ ഈ തടാമസ എത്തിക്കഴിഞ്ഞാൽ അത് നേരെ വിഷ്വൽ കോർട്ടെക്സിലേക്ക് വരും. വിഷ്വൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഇവിടെ അത് എവിടെയായിരിക്കും? കണ്ണു മുമ്പിലാണെങ്കിൽ ഇതിന്റെ പ്രോസസ്സിംഗ് ഇവിടെ പ്രധാനമാണ്. മറ്റ് ബ്രെയിൻ ഭാഗങ്ങളും വേണം. വിഷ്വൽ കോർട്ടെക്സിലാണ് ഇതിന്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. അപ്പോ എന്റെ എനിക്കറിയാം എന്റെ മുമ്പിൽ പുസ്തകം ഉണ്ടെന്നുള്ളതായി ആ അറിവിനാണ് ബ്രെയിൻ പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ പുറമേ നിന്ന് എനർജി എന്റെ ഉള്ളിലേക്ക് ചെന്ന് വിഷ്വൽ കോർട്ടെക്സിൽ ചെന്നിട്ട് അവിടെ ഒരു പ്രോസസ്സിംഗ് നടക്കുമ്പോ ബ്രെയിൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്റെ ഉള്ളിലിരിക്കുന്ന ആ പ്രഡിക്ഷനും ഈ പുറമേ നിന്ന് വരുന്ന ഈ സെൻസറി ഇൻപുട്ട് എന്ന് പറയും ഇത് രണ്ടും കൂടെ അത് കമ്പയർ ചെയ്ത് നോക്കും ശരിയാവുന്നുണ്ടോ. നേരത്തെ തന്നെ എന്റെ ഉള്ളിൽ പ്രശ്നം എന്നുള്ള ഒരു ബോധമുണ്ട്. ഈ വന്ന സെൻസറി ഇൻപുട്ടും ഉള്ളിലിരിക്കുന്ന ബോധവും തമ്മിൽ കമ്പയർ ചെയ്തു കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോ ചെറിയ എററൊക്കെ ആണെങ്കിൽ അത് സാരമില്ല, അത് അത് സ്ഥിരീകരിക്കും. എന്താണ് ഇത് പുസ്തകം തന്നെ ചിലപ്പോ ഈ സെൻസറി ഇൻപുട്ടും എന്റെ ഉള്ളിലിരിക്കുന്ന ബോധവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ബോധം എന്ത് ചെയ്യും? അപ്ഡേറ്റ് ചെയ്യും, എന്നിട്ടതിനെ മാറ്റും, അവിടെ പുതിയ അറിവ്. ഇതാണ് സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്നത്തെ ന്യൂറോ സയൻസ് പറയുന്നത്. നമ്മുടെ അറിവെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോ ഈ പുറമേ നിന്ന് സെൻസറി ഇൻപുട്ട് ഉള്ളിലേക്ക് പോകുന്ന ആ പ്രോസസ്സിന് പറയുന്നതാണ് ബോട്ടം അപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ബോധമാണ് ഉണ്ട്, അതിനെന്ന് പറയുന്നത് ബോട്ടം ഡൗൺ. മനസ്സിലായോ? ഈ രണ്ട് പ്രോസസ് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ വിശദമാക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നടന്നു പോകുന്നു, വഴിയിലൊരു വളഞ്ഞു വളഞ്ഞ കയർ കിടക്കുന്നു. ഈ കയറ് കാണാം, കയറിൽ നിന്നുള്ള സെൻസറി ഇൻപുട്ട് നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലുന്നുമ്പ് തന്നെ അത് എന്താണ് എന്നൊന്നും ശരിക്കും പഠിക്കാനൊന്നും ബ്രെയിൻ മെനക്കെടുത്തില്ല. കാരണം ബ്രെയിനിന്റെ മെമ്മറി പാറ്റേൺസ് ഒരുപാടുണ്ട്. ഉടനെ തന്നെ ആ പാറ്റേൺസ് പ്രഡിക്ട് ചെയ്യും, ഇതൊരു പാമ്പാണ്. മനസ്സിലായോ? ഈ മെമ്മറി ഇൻപുട്ടിനെ വിശകലനം ചെയ്യുന്നുമ്പ് തന്നെ അത് പ്രഡിക്ട് ചെയ്യുന്നതാണ് ഒരു പാമ്പാണ്, കാരണം ഉളഞ്ഞു പിന്നെ ഉള്ളത്. പക്ഷേ നമ്മളെന്ത് ചെയ്യുന്നു? സൂക്ഷിച്ചു നോക്കുന്നു, അപ്പൊ മനസ്സിലാകുന്നു ഇത് പാമ്പന്റെ പേരാണ്. ഇത് നമ്മള് സൂക്ഷിച്ചു നോക്കി അപ്പോ ഈ പ്രോസസ്സ് കുറച്ചുകൂടി അതിനെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യുമ്പോ അത് ഉടനെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ആ ഇത് പേരാണ്. ഇതിന് രജിസ്റ്റർ എന്ന് പറയുന്നു. ഈ മെമ്മറി ഉള്ളിലിരിക്കുന്നത് നമ്മളോട് പറയുന്നത് പാമ്പാണ്. സെൻസറി ഇൻപുട്ട് നമുക്ക് തരുന്ന അവ്യക്തമായിട്ടാണ്. അപ്പൊ ബ്രെയിൻ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് കറക്റ്റ് ചെയ്യും. ബ്രെയിനിന്റെ കറക്ഷൻ എന്നാണ് പറയുന്നത്. എന്താണ് ഇത്? ഒരു പേരാണ്, പാമ്പല്ല. ഇതിനാണ് അദ്വൈതി എന്താ പറയുന്നത്? ഭയങ്കരമായ ഒരു സംഭവമായിട്ട് എടുത്തിട്ട് അവിടെ അനുഭവിച്ച സർപ്പമുണ്ടാകുന്നു. അറിയില്ല എന്തെല്ലാം ഭാവനകളാണ് ഇതിന്റെ പേരിൽ ഉണ്ടാക്കി കമ്മിറ്റിയാണ്. അടിസ്ഥാനപരമായ ഇതെല്ലാം അബദ്ധമാണ്. ആര് പറയുന്നത്? ഇന്ത്യക്കാരൻ എന്നാണ് അവിടെ ലോ അംഗീകരിക്കുന്ന ഒരു ന്യൂറോ സയൻറ്റിസ്റ്റാണ് അനിൽ സേത്. കേട്ടിട്ടുണ്ടോ? മോശമൊന്നും വിചാരിച്ചു പറയുന്നു, കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിലേ പറയാം. ഇദ്ദേഹത്തിന്റെ പഠനങ്ങൾ, ഇതിനെ കുറിച്ച് ഒരുപാട് പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. വളരെ ഒരുപാട് പേരുണ്ട്, ഒരാളല്ല. ഇത് പൊതുവേ സയന്റിസ്റ്റുകളും കൂടുതലും ഈ വഴിക്കായി ചെന്നു. അതായത് നമ്മുടെ ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? ബ്രെയിൻ പ്രഡിക്ഷനും സെൻസറി ഇൻപുട്ടും ഇത് രണ്ടും വച്ചുകൊണ്ടുള്ള ബ്രെയിനിന്റെ കറക്ഷനും നമ്മുടെ നോളജിന്റെ അപ്ഡേഷനുമാണ്. ശരിക്കും പറഞ്ഞു ഇതാണ് നമ്മുടെ അറിവ്. അപ്ഡേഷൻ പറയുന്നത് നമ്മുടെ പ്രഡിക്ഷന്റെ അപേക്ഷ ബ്രെയിനിന്റെ പ്രഡിക്ഷന്റെ അപേക്ഷ സെൻസറി ഇൻപുട്ട് ഉള്ളിലേക്ക് വരുന്നു. അതിന് സെൻസറി ഇൻപുട്ട് ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത് കൺസ്ട്രെയിൻഡ് റിയാലിറ്റി എന്ന് പറയും. കൺസ്ട്രെയിൻഡ് റിയാലിറ്റി എന്താണ് നിയന്ത്രിക്കപ്പെട്ട ചില അതായത് ഇപ്പോ പുറമേ ഈ പുസ്തകം മനസ്സിലായോ? ഇത് പുസ്തകം നമ്മൾ പറയുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഉള്ളിലേക്ക് കിട്ടുന്ന ഇൻപുട്ട് അനുസരിച്ചാണ് പറയുന്നത്. ഇവിടെ നിന്ന് വരുന്ന ഉള്ളിലേക്ക് വരുന്ന എന്താണ് ഊർജം എന്ന് വെച്ചാൽ അവിടെ പ്രകാശം ചെന്നടിക്കുന്നു, പ്രകാശം നേരെ കണ്ണിൽ വരുന്നു. അപ്പൊ അതൊരു ഫിസിക്കൽ എനർജിയാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആ ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് ബാഹ്യമായിരിക്കുന്ന വസ്തുവിനെ അതേപോലെയാണ് കാണിച്ചത്. കാരണം ബാഹ്യമായിരിക്കുന്ന വസ്തു ഇങ്ങനെ ഇരിക്കുന്നു, നമ്മുടെ ഉള്ളിൽ കിട്ടുന്ന എന്താണ് ഒരു എനർജി ഫ്ലോയാണ്. അതും കണ്ണിന് പതിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഉള്ളിലേക്ക് പോകുന്ന എന്താണ് അതൊരു ന്യൂറൽ ആക്ടിവിറ്റിയാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഈ ന്യൂറോൺസിൽ നടക്കുന്ന വൈദ്യുതി പ്രവാഹമാണ്. മനസ്സിലായോ? ആ രീതിയിലാവട്ടെ, നല്ല ഈ വസ്തു ഇങ്ങനെയാണ് അല്ല നമ്മൾ ഗ്രഹിക്കുന്നത്, പുറമേ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഒരു റിയാലിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ കൺസ്ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു രൂപമാണ് നമ്മുടെ ഉള്ളിൽ കിട്ടുന്നത്. അതാണ് കൺസ്ട്രെയിൻഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇത് സാധാരണ പറയുന്ന ന്യൂറോ സയൻസിൽ എങ്ങനെയാണ് നമ്മുടെ അനുഭവം ഉണ്ടാകുന്നു എന്ന് പറയുന്നത്. ഇത് ആവശ്യമാണ് എന്തിനാണ് മോഡേൺ AI പോലെയുള്ള പറയുന്നത്. AI ഉണ്ട് അവിടെയൊക്കെ ഈ തിയറി അവിടെ പറയും. ഇത് എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. നമ്മുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ കസേര എഴുതുന്ന കൊണ്ട് എഴുതിയാണ്. മനസ്സിലായോ? എക്സ്പെരിമെന്റലി പ്രൂവ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോ നമ്മളിപ്പോ ധ്യാനിക്കുമ്പോ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഈ സെൻസറി ഇൻപുട്ട് കുറയും. കാരണം മനസ്സിലാകണം എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് പിടിക്കുകയാണ്, കാണുന്നില്ല കേൾക്കുന്നില്ല. അപ്പോ എല്ലാ സെൻസറി ഇൻപുട്ടുകളിൽ നമ്മളവിടെ കുറയുന്നു, ഇല്ലാതാകുന്നില്ല, കുറയുന്നു. കുറയുമ്പോ ബ്രെയിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രഡിക്ഷൻ എന്ന് പറയുന്ന ജോലി കുറയും. ഈ സെൻസറി ഇൻപുട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നിരന്തരം അതിനെ സംബന്ധിച്ച് പ്രഡിക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഈ ബ്രെയിനിന്റെ ഒരു വലിയ പണിയാണ്. പക്ഷെ ബാഹ്യമായിട്ടുള്ള ഇതിലേക്ക് നമ്മൾ നിരോധിക്കുക എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കണ്ടടച്ചിരുന്നു, എന്തോ ഒന്നിന് ചിന്തിക്കുന്നു, ഓങ്കാരം ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ശിവനെ ധ്യാനിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോ ഈ ബ്രെയിനിന്റെ പ്രഡിക്ഷൻ എന്ന് പറയുന്ന കുറഞ്ഞു കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ സ്റ്റേബിൾ ആകും, അത് കുറച്ചുകൂടെ ഫ്രീ ആകും, അതിന് കുറച്ച് ആശ്വാസം കിട്ടും. അപ്പോ ഇന്ത്യയാണ് നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കുറയുന്നു, ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ കുറയുന്നു. അങ്ങനെ വരുമ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ മെമ്മറി കിടപ്പുണ്ട്, ഒരുപാട് പാറ്റേൺസ് കിടപ്പുണ്ട്, അത് വരുമ്പോൾ അതിനെ എന്ത് ചെയ്യുന്നു, ബ്രെയിൻ പുറത്തേക്ക് എടുക്കുന്നു. നമ്മളുടെ അപ്പോ നമ്മൾ ചെയ്യുന്ന മാനസികമായ ധ്യാനത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ നമുക്ക് ശിവനെ കുറിച്ച് നമ്മൾ ഒരുപാടൊക്കെ ചിന്തിച്ച് നമ്മുടെ മെമ്മറിയിലുണ്ട്. ഇപ്പൊ പുറമേ നിന്നൊന്നും വരുന്നില്ല. അപ്പൊ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ശിവന്റെ ആ പിക്ചറിനെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ഉള്ളിൽ, അത് നമ്മൾ കാണുന്നു. ഇപ്പൊ ശരിക്കും ബ്രെയിൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നു, നമ്മൾ കാണുന്നു, മുരുകനെ കാണുന്നു, ശിവനെ കാണുന്നു, ഇതെല്ലാം യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്ന തന്നെയാണ്. പക്ഷെ ഈ പറയുന്ന സയൻസ് എന്താ പറയുന്നത്, അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ക്രിയേഷൻ മാത്രമാണ്. എന്ന് വെച്ചാൽ ഇതുപോലെ എങ്ങനെയാണോ പുറമേ ഈ പുസ്തകം ഇരിക്കുന്നത് അതുപോലെ ഒരു വസ്തുവോടെ ക്രിയേറ്റ് ചെയ്യണം, ഇല്ല ക്രിയേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അതിന് അലൂസിനേഷൻ. അലൂസിനേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ ഈ പുസ്തകത്തിൽ കണ്ടത് അലൂസിനേഷൻ അല്ല, പക്ഷെ അനുസരിച്ച് പറയും ഇനി അലൂസിനേഷൻ ഉണ്ടെന്ന് പറയും, വേറെ വിഷയമാണ് അത് പറയും. അപ്പോ പുസ്തകത്തിൽ കാണുന്നതെന്ന് വെച്ചാൽ വാസ്തവത്തിൽ പുറമേ ഒരു വസ്തുണ്ട്, ഇതിൽ നിന്ന് എനർജി എന്റെ ഉള്ളിലേക്ക് വരുന്നു, വിഷ്വൽ കോർട്ടെക്സ് പ്രവർത്തനം നടക്കുന്നു, ബ്രെയിൻ പ്രഡിക്ഷൻ നടക്കുന്നു, എറർ ക്രിയേറ്റ് ചെയ്യുന്നു, പുസ്തകത്തിൽ ഞാൻ ഉണ്ടാക്കുന്നു. പക്ഷെ ഈ ശിവനെ എന്റെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് അവര് ശിവനില്ല, പിന്നെ ആകെ ഉള്ളതെന്താണ്? നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കുന്ന ഈ ശിവനെ കുറിച്ചുള്ള പാറ്റേൺസ്. ഈ പാറ്റേൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടം ന്യൂറോൺസിലുള്ള ഈ എനർജി ഫ്ലോസ് ആണ്, എനർജി സ്ട്രക്ചറാണ്. അതിനാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത് പ്രോസസ്സിംഗ് സ്ട്രക്ചർ. അതിനെടുത്തിട്ടാണ് ബ്രെയിൻ നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വേദാളത്തെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ വേദാളത്തെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കുമ്പോൾ ഞാൻ ധ്യാനിച്ചെന്തോ ഒരു സംഭവം കണ്ടുപിടിച്ചു, ശിവൻ എന്റെ മുമ്പിൽ വന്ന് പ്രത്യക്ഷമാണ്. അപ്പോ ഞാനെന്തോ ഒരു കൂടിയ സാധനമാണെന്നൊക്കെ വിചാരിക്കും, ഒന്നുമില്ല, ഇതൊരു ഹലൂസിനേഷനാണ്, ബ്രെയിൻ ക്രിയേറ്റ് ചെയ്ത് നമ്മളൊന്ന് കാണിച്ചു തന്നതാണ്. നിങ്ങൾ ശിവനെ കണ്ടാലും ആരെ കണ്ടാലും ഇനിയെങ്കിലും മനസ്സിലാകണം എന്താണ് ഇതൊരു ഹലൂസിനേഷൻ. ഇതിന് യാതൊരു ഭൗതികമായ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അസ്തിത്വം ഇല്ല, ബ്രെയിനിന്റെ ഒരു ക്രിയേഷൻ മാത്രമാണ് എന്ന് പറയുന്ന ശാസ്ത്ര സാഹചര്യ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അകത്ത് എങ്ങനെയാണോ അതിന്റെ പ്രവർത്തനം നടക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ തലയ്ക്കകത്തും നടക്കുന്നത്. അതിന്റെ അകത്ത് നമ്മൾ ഒരുപാട് ചിത്രങ്ങൾ കാണുന്നില്ലേ, ആ മെമ്മറി അതൊക്കെ അവിടെ ഇല്ലേ, ആ ചിത്രങ്ങൾ കാണുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ നമ്മള് ആധാർ ഗൂഗിൾസ് എന്ന് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഗൂഗിൾസ് കാശുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ചാൽ ഒരു ഗൂഗിൾസ് വാങ്ങിക്കും ഓൺലൈനിൽ. ഏഹ്, ഭ്രാന്തൻ അല്ല പിള്ളേരായിരുന്നു. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? ഞാൻ നോക്കിയിട്ടുണ്ട്. എന്തോ കാണണോ ഭരിക്കുന്നതിനും അതൊക്കെ കണ്ടിട്ടുമായിരിക്കും. പിന്നെ വേറെ ശിവനെയും അവരുടെ ഒരാവശ്യം തിരുവിട്ടുള്ള വാങ്ങിക്കും. 3000-4000 രൂപയ്ക്കകത്തേ ഉള്ളൂ. നമ്മളിങ്ങനെ കണ്ണി വെച്ച് നോക്കിക്കഴിഞ്ഞാലേ അതൊന്നും പറയാൻ നമുക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല. പറയുന്ന കമ്പ്യൂട്ടേഷനിലായിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്നു. ചിലത് തന്നെ ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണം, ചിലത് അതിൽ തന്നെ ഇത് വിഷ്വൽസ് കാണിച്ചു അതിന്റെ അകത്ത് അത് എന്താണെന്ന് പറയാൻ പറ്റില്ല. വീഡിയോ ഞാൻ വണ്ടി വെച്ച് കഴിഞ്ഞാലേ എന്റെ അമ്മ ചെയ്യാൻ വിളിച്ചു മാത്രം. നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേറെ ലോകത്തിലായി പോകും. വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത് ശരിക്കും അത് വിർച്വലാണ് എന്ന് വെച്ചാൽ യഥാർത്ഥമാണ്, പക്ഷെ നമുക്ക് എന്തായിട്ട് തോന്നുന്നു യഥാർത്ഥമാണ്. അതിനാണ് അതിന് വിർച്വൽ റിയാലിറ്റി. അതുപോലെ ഒരു വിർച്വൽ റിയാലിറ്റിയാണ് നമ്മുടെ ഉള്ളിൽ ശിവനെയും ഇത് വന്നിട്ട് നമ്മുടെ ബ്രെയിൻ ഉണ്ടായി കാണിച്ചത്. ഇതാണ് യഥാർത്ഥം. ഇതിനെയാണ് ആര് പറഞ്ഞത്, നമ്മുടെ ഗുരു പറഞ്ഞത് യഥാർത്ഥ നഗരം. ഇതിപ്പോ ഒരു ക്രിസ്ത്യാനിയാണ് ധ്യാനിക്കുന്നതെങ്കിൽ കാണുന്ന എന്തായിരിക്കും? മറ്റേ മുസ്ലിമാണ് ധ്യാനിക്കണമെങ്കിൽ കാണുന്നതായിരിക്കും. ഹിന്ദുക്കളാണ് ധ്യാനിക്കണമെങ്കിൽ കാണുന്നതായിരിക്കും തലയുള്ള ദൈവം, വാളുള്ള ദൈവം, ഇത് മുഴുവൻ നമ്മുടെ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നതെന്നാണ് അനിൽ സേത്തി പോലെയുള്ള വലിയ വലിയ ന്യൂറോ സയന്റിസ്റ്റുകൾ എല്ലാവരും പ്രത്യേകിച്ചൊന്നും. പക്ഷെ ഇതിന്റെ ഒരു കുഴപ്പമൊന്നും വെച്ചാൽ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ധ്യാനിക്കുന്നു, എല്ലാം നിരോധിച്ചിട്ടിരിക്കുന്നു. ഇങ്ങനെ ധ്യാനിക്കുമ്പോ ഒരു ഫ്ലാഷ് ലൈറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു രൂപം വന്നു, കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അത് വിശ്വസിച്ചു പോകും. കാരണം ഇപ്പൊ എന്തോ ഈ സ്വാമി ഇരിക്കും പോലെ ഞാൻ കാണുന്നത്. ഇപ്പൊ സ്വാമി അല്ല കണ്ടില്ല, ഇത് സ്വാമി അല്ലെന്ന് പറഞ്ഞാൽ അംഗീകരിക്കും ഞാൻ. ഇതുപോലെയാണ് ഇത്, അത് അതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഗൂഗിളിലൂടെ വെച്ച് നോക്കാം, വെർച്വൽ റിയാലിറ്റി വി ആർ ഈ ഗവൺമെന്റ് കണ്ണാടി എന്നാണ്. ഇച്ചിരി കട്ടിയുള്ള ഒരു സാധനം മുമ്പോട്ട് തള്ളി ചെയ്യും, തള്ളി വെച്ചിട്ട് നോക്കിയാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ഇതെല്ലാം നമ്മുടെ ബ്രെയിനിന്റെ അത് കമ്പ്യൂട്ടേഷനിലാണ് ഇതിനകത്ത് കാണുന്നത്. പക്ഷെ നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു കമ്പ്യൂട്ടർ. അതിന്റെ അകത്ത് കാണിക്കുന്ന അത്ഭുതങ്ങളാണ് ഈ പറയുന്നത്. അതുകൊണ്ട് വേദാളത്തെ കാണും, കണ്ടിട്ടില്ല എന്ന് പറയുന്നില്ല, കണ്ടു എന്ന് പറയുന്നത് സത്യമാണ്. കളിയും കാട്ട് നീങ്ങി അടുത്ത് വരും, ചുണ്ടാമ്പ് ചോളിക്കും, ഇതെല്ലാം ഇത് തന്നെയാണ്. ഇതിനുള്ള പരീക്ഷണങ്ങളൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ വലിയ രസകരമാണ്. ഇത് നമ്മള് പണ്ട് അത്ഭുതങ്ങൾ ധരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും, കൂട് വിട്ടും കൂട് മാറുക, ഇങ്ങനെയുള്ള സർവ കാര്യങ്ങൾ ഈ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ളതാണ്. റബ്ബർ ഹാൻഡ് ഇഷൻ ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവം, അതൊരു ഒരു സയൻസിന്റെ ലോകം അത്രയും വിചിത്രമാണ്. അപ്പോ ആ ന്യൂറോ സയൻസിന് ഇതൊക്കെ എക്സ്പെരിമെന്റിലൂടെ തെളിയിച്ചു കഴിയുമ്പോഴാണ് എന്താണ് നമുക്ക് ഇതിന്റെ ഒക്കെ വ്യത്യാസം മനസ്സിലാവും. അല്ല ഇത് ഈ അദ്വൈതത്തിന്റെ യുക്തിവാദം കൊണ്ടെന്ന് തെളിഞ്ഞിട്ടുന്ന കാര്യങ്ങൾ മനസ്സിലായ വിചാരിച്ചുള്ള അദ്വൈതത്തിലുള്ള വിശ്വാസം ഒന്നും കളയില്ല, അത് കളയേണ്ട കാര്യമില്ല, അത് വേണ്ടതാണ്. പക്ഷെ ഇത് എന്താണ് ആർക്കെങ്കിലും എന്തെങ്കിലും ഏതാളം എന്തവരെ കൊള്ളണം, ഇതൊരു ഹലൂസിനേഷനാണ്. അത് നമ്മുടെ ബ്രെയിൻ ഉണ്ടാക്കി കാണിക്കുന്നതാണ്, നമ്മുടെ കൾച്ചർ അനുസരിച്ചിട്ടാണ്. കുട്ടിക്കാലത്തെ ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവൻ വളർന്നു കഴിഞ്ഞാൽ അവൻ ദേവിയെ കാണും. ശ്രീരാമകൃഷ്ണദേവൻ ദേവിയെ കണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, അത് കണ്ടത് തന്നെയാണ്. ഇതെല്ലാം എന്താണ് ബ്രെയിനിന്റെ സൃഷ്ടി. അല്ല ഗുരുദേവൻ ഇതിന്റെ കൂട്ടത്തിൽപ്പെടുത്തരുത്. ഗുരുദേവൻ പറഞ്ഞിട്ട് എന്നെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ആൾക്കാർ ഒരുപാട് പറഞ്ഞു പരത്തിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ എന്നെ കുറിച്ച് ഇപ്പൊ നമ്മള് പറഞ്ഞില്ല, നമ്മുടെ സച്ചിദാൻ സ്വാമിക്ക് എന്തൊക്കെയോ അതിനഴിഞ്ഞു വെച്ചിട്ട് പ്രകാശത്തോടെ പറഞ്ഞു അത്. അപ്പൊ അന്നത്തെ കാലത്ത് എന്തായിരിക്കും? ഗുരു എന്ന പറഞ്ഞു എന്നെ കുറിച്ച് ഇല്ലാത്ത കഥകൾ ആൾക്കാർ പറഞ്ഞു പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ കൂട്ടത്തിൽ ഗുരുവിനെ ഉൾപ്പെടുത്തി നമസ്കരിക്കുന്നത് ഗുരുവിന്റെ ഇഷ്ടമല്ലായിരുന്നു. ബോധമുള്ളതായിരിക്കും നമസ്കരിക്കാൻ സംഭവിച്ചത്. ഗാന്ധിജി വന്നപ്പോ ആൾക്കാരെല്ലാം ഗാന്ധിജി നമസ്കരിക്കാൻ പറഞ്ഞു പുതിരി പറഞ്ഞു ഇന്നലെ ഉപദ്രവം. ബോധമുള്ളതായാലും അതൊന്നും അംഗീകരിച്ചോടുക്കുന്ന കാര്യമാണ്. ബോധമില്ലാത്തവര് ബോധമില്ലാത്ത കിഴങ്ങന്മാരെ നമസ്കരിക്കും. ബോധമില്ലാത്ത കിഴങ്ങന്മാരെ നമസ്കരിക്കുന്ന ഒരാളെ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് സാമാന്യം. മനുഷ്യനെ എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ചിരിക്കും. നാല് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം അത് അങ്ങനെ പറയേണ്ടതാണ് മനസ്സിലാവും. ആവർത്തിച്ചോണ്ടേ ഇരിക്കുമ്പോ മാറ്റം എന്താണ് തിരിച്ച് അവസാനിക്കില്ല, അവസാനിക്കാനുള്ളതല്ല മനുഷ്യന്റെ സമയമുള്ള ഇത് മനസ്സിലാക്കാതെ മനുഷ്യരുടെ പെരുമാറ്റത്തിൽ അങ്ങനെ കാണുന്നു കരഞ്ഞാ മതി, ഒരു നോട്ടം കൊണ്ട് മനസ്സിലാവും, അല്ലെങ്കിൽ നോക്കിയാ മതി ചിരിച്ചാ മതി. സ്വന്തം വിവരക്കേടിനെ ഉറപ്പിക്കരുത്. മനുഷ്യർക്ക് പെരുമാറുന്നതിന് ചില പെരുമാറ്റ ചട്ടങ്ങളും അതൊന്നാണ്. ഒരാള് നമ്മളെ കാണുമ്പോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ ചെയ്യുക, ആ വിഷ ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ പെരുമാറ്റത്തിന്റെ ഭാഗമാണ്. അത് പരസ്പരം വിഷ ചെയ്യുന്നത് നല്ലതാണ്. ഒരാൾ നമ്മളെ വിഷ ചെയ്ത തിരിച്ച് വിഷയമില്ലെങ്കിൽ നമ്മൾക്ക് ഹ്യൂമിനിറ്റി ഇല്ലെന്നുള്ള നമ്മൾ അഹങ്കാരിയാണെന്നാണ്. അഹങ്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് സമൂഹമായിട്ട് ഇടപെടാൻ അറിയത്തില്ലെന്നാണ്. അതൊക്കെ ഒരിക്കലും ഒരു ഒരു എന്താണ് സോഷ്യൽ റിലേഷൻ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ എന്ന് വിചാരിച്ച് ഇന്ന രാഷ്ട്രീയക്കാര ഇങ്ങനെ പിടിച്ചോണ്ട് ഇടങ്ങേണ്ട കാര്യമൊന്നുമില്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊരാളെ വിഷ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിഷ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിഷ ചെയ്യണം. ഇതൊരു മര്യാദ. അതാണ് ഗുഡ് മോർണിംഗ് എന്ന് പറയുക, നമ്മൾ ഷേക്കാൻ കൊടുക്കുക, ഓരോരോ കൾച്ചർ അനുസരിച്ച് ഓരോന്ന് വരും. ഇതൊക്കെ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അറിഞ്ഞ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഷ്യൽ റിലേഷൻഷിപ്പ് ഇല്ല, നിങ്ങൾ സോഷ്യലി അനിമലായിരിക്കും, സോഷ്യലി ഹ്യൂമൻ ആയിരിക്കും. മൃഗങ്ങൾ പരസ്പരം വിഷയാറില്ല, ഗുഡ് മോർണിംഗ് പറയാറില്ല, ഹ്യൂമൻസ് അല്ല, അനിമൽസ് ആയിരുന്നു, നമ്മൾ ഹ്യൂമൻസ് ആണ്. അപ്പൊ അത് ആവശ്യം ഇതുവരെ അത് മനസ്സിലാക്കിയിട്ട് ഇനിയെങ്കിലും മനസ്സിലാക്കി എന്തോ ഒരു ഗമയാണ്. അതാണ് ലോകപരിചയം. അധികാരവും നമ്മളെന്തോ സ്പെഷ്യൽ സംതിങ് ആണെന്ന് വിചാരിക്കുന്നു. ചിലരെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ കഴിഞ്ഞാൽ എന്തോ എന്താണ് ഏതോ ഒരു സ്വപ്ന ലോകത്തിലാണ് നമ്മളെന്തോ കൂടിയ സാധനമാണ് മനസ്സിൽ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ചില വെറും വിദ്യാക്രമങ്ങളാണ്. ഇതിന് പറയുന്ന എന്താ ഇപ്പൊ പറഞ്ഞത് ഗ്രാൻഡിയോസിറ്റി എന്ന് ഈ ഗ്രാൻഡിയോസിറ്റി എന്ന് പറയുന്നതിന് വേണ്ടതെന്നാണ് അറിയാം. സി ബി ടി അങ്ങനെ ഇത് മാറ്റിയെടുക്കാം. എന്താണ് സി ബി ടി എന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, സൈക്കോ തെറാപ്പി. ഇത് മാറ്റിയെടുക്കേണ്ടതാണ് ഇത്തരം മാനസിക പ്രശ്നങ്ങൾ. അതുകൊണ്ട് അല്ല, ഇതൊന്നൊരു ഭൂഷണമാണ്. എന്താണോ നമുക്ക് ദൂഷണമായിരിക്കുന്നത് അതിനെ ഭൂഷണമായി കൊണ്ട് നടക്കുന്നു എന്ന് പറഞ്ഞ ഞാൻ പറഞ്ഞത് എന്താണോ നമുക്ക് ദൂഷണമായിരിക്കുന്നത് അതിനൊരു ഭൂഷണമാക്കി കൊണ്ട് നടക്കാൻ പാടില്ല. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ഈ സമൂഹത്തിൽ മറ്റുള്ളവരോട് ഇടപെട്ട് ജീവിക്കണം. ഇത്തരം കാര്യങ്ങളെല്ലാം ഗൗരവ് സ്വാമിത്വത്തിന്റെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാർത്ഥികൾ എന്താണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്? രണ്ടു ദിവസമൊക്കെ വന്നു പിന്നെ ഇവരെല്ലാം കൂട്ടാണ് സ്വാമി അത് വിട്ട് പിന്നെ അവരോട് അവരോട് സ്വാമിക്കുകയായി വലിയ സ്വാമി വിശുദ്ധൻ സ്വാമി പഠിപ്പിക്കാനുണ്ട് അതൊരു കൺട്രോളിങ് കൺട്രോളിങ് ഞാനെല്ലാം അന്തവേ ഇതിന്റെ എല്ലാം ഇതിന്റെ എല്ലാം കാരണം എന്ന് പറഞ്ഞ അറിവുകളാണ്. നമ്മൾ വേറെ പറഞ്ഞു നമുക്കൊരു അറിയുന്നില്ല തന്നെയുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ട്, വേറെയും പറഞ്ഞോക്ക് എല്ലാവരും ഉള്ളു. മറ്റുള്ളവർ പറയുമ്പോഴേ നമ്മൾ അറിയിട്ടുള്ളൂ. അല്ലാതെ ഒരാള് അറിവുള്ളയാളും ബാക്കിയുള്ളവർ അറിവില്ലാത്തവരുമല്ല. എന്താണ് മനുഷ്യന്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്? എന്താണോ മനുഷ്യന്റെ, ഏത് മനുഷ്യന്റെ എടുത്താലും ഈ ഭൂലോകത്തിൽ ഇന്നുവരെ ജീവിച്ചിരുന്നവരും ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരും ഇനി ജീവിക്കാനുള്ളവരും എല്ലാവരും എടുത്തു കഴിഞ്ഞാൽ എല്ലാ മനുഷ്യരും ഒരുപോലെയുള്ള ഒരു കാര്യം ഇതാണ്. എന്താണോ അറിവും അറിവ് കഴിയും. അറിവ് നോളജ് പ്ലസ് ഇഗ്നോറൻസ്, നോളജ് പ്ലസ് ഇഗ്നോറൻസ്, ഇതെല്ലാം മനുഷ്യരും പുതിയതാണ്. എത്രമാത്രം അറിവുണ്ടോ അത്രമാത്രം അറിവില്ലാതെയുണ്ട്. അത് വ്യത്യസ്ത വിഷയങ്ങളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനും നിന്നും വേടുമല്ല കഴിവുകളുള്ളവർക്ക് വ്യത്യാസമായ സ്കില്ലുകളുണ്ട്. നോളജ് ജനറൽസ് എന്ന് പറയുന്ന എല്ലാ മനുഷ്യർക്കും എനിക്ക്